തക്തവതോ നിഷ്ഠ. നിഷ്ഠ തക്തവതോ നിഷ്ഠ എന്ന് പറയുന്ന സൂത്രം നിഷ്ഠ സ്വപ്ന വിരിച്ചു. നിഷ്ഠ എന്ന് പറയുന്ന സൂത്രം എന്ത് ചെയ്തു? തക്തവതുവിനെ വിരിച്ചു. ഇത് ശരിക്കും മനസ്സിലായാൽ ഒരു ചോദ്യം വരും, എന്താണ് നിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ചോദ്യം. അത് തക്തവതു വിരിച്ചല്ലോ. അതിന്റെ അർത്ഥം എന്തർത്ഥത്തിലാണ്? സ്വപ്ന, സ്വപ്നയ്ക്ക് അർത്ഥം വേണമെന്നില്ല. അപൂർവ സ്വപ്നങ്ങളെ ഉള്ളൂ അന്വർത്ഥ സംജ്ഞ, ബാക്കിയുള്ളതെല്ലാം ടു ടി ഖു എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? അതുപോലെ എന്തായിട്ടേ ഉള്ളൂ തത്വതു എന്ന് പറഞ്ഞിട്ട്. ഏത് മാത്രം തത്വതു? അപ്പൊ എവിടെയെങ്കിലും നിഷ്ഠ എന്ന് പറയുന്നതിന് പേരോ ഈ പ്രത്യേകം എല്ലാം പറയണ്ടേ? സ്വപ്നയുടെ പ്രയോജനം എന്താണ്? തക്തവത് ഇവിടെ വിധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സൂത്രത്തിൽ നിഷ്ഠ എന്ന് പറയുന്നതിന് പേരോ എന്ത് പറയേണ്ടി വരും? തക്തവതു. അതല്ലേ എന്റെ ലാഭം? എല്ലാം നിഷ്ഠകളും അങ്ങനെയല്ലേ? നിങ്ങൾ ടീ ഖൂ എല്ലാം അങ്ങനെയല്ലേ? അതല്ല, മനസ്സിലായെങ്കിലേ ചോദ്യം വരും, ഇല്ലെങ്കിൽ വരത്തില്ല. ചോദ്യം ഇല്ലെങ്കിൽ മനസ്സിലായില്ല എന്നർത്ഥം. കേട്ടില്ല, ചോദ്യം പറഞ്ഞു കേട്ടില്ല, പറഞ്ഞത് പിൻവലിച്ച്. സൂത്രത്തെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. സ്വപ്നയല്ലേ, സ്വപ്നയ്ക്ക് കുഴപ്പമില്ല. ഒരു പേരല്ലേ, പേര് വേണ്ട. അത് വിശേഷണ വിശേഷങ്ങളാകുമ്പോൾ നോക്കേണ്ട കാര്യമില്ല. ഇതൊരു പേര്, പേര് പറയുമ്പോൾ ലിംഗം വചനം വ്യക്തി ഒന്നും നോക്കേണ്ട കാര്യമില്ല. സ്വപ്നയാണ്. അതായത് ആദ്യത്തെ സൂത്രം പറയുന്നത്, ഈ ആദ്യത്തെ സൂത്രം മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് മനസ്സിലാവൂ? നിഷ്ഠ. കാരണം അവിടെയാണ് എന്താണ് നിഷ്ഠയെന്ന് പറയുന്നത്. അല്ലേ? മനസ്സിലാവത്തില്ല. രണ്ടാമത്തെ സൂത്രം എന്താ പറയുന്നത്? നിഷ്ഠ വിധിക്കുകയാണ്. ഈ രണ്ടാമത്തെ സൂത്രം മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യത്തെ സൂത്രം മനസ്സിലാക്കണം. അല്ലാ പറ്റൂ? രണ്ടാമത്തെ സൂത്രത്തില് നിഷ്ഠ എന്ന് പറഞ്ഞ് വിധിക്കുന്നു. നിഷ്ഠ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ധാതുക്കളിൽ നിന്ന്. തക്തവത് വരുമെന്നല്ല, സൂത്രത്തിൽ നിന്ന് നിഷ്ഠ വരുമെന്നാണ്. ഇനി അല്ലാതെ ഈ സൂത്രം നിഷ്ഠ എന്ന് പറഞ്ഞിട്ട് തക്തവത് വിധിച്ചെങ്കിൽ ശരിയതല്ല, നിഷ്ഠയെ വിധിച്ചിരിക്കുകയാണ്. നിഷ്ഠ ധാതുക്കളിൽ നിന്ന്. അപ്പൊ ഈ സൂത്രത്തിൽ വിധി മനസ്സിലാക്കണമെങ്കിൽ നിഷ്ഠ എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലേ? നിഷ്ഠ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? തക്തവതു നിഷ്ഠ എന്ന് മനസ്സിലാക്കണം. അവിടെ പോകണം. അവിടെ പോയിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? തക്തവതു നിഷ്ഠ എന്ന് പറയുന്ന എങ്ങനെ? തക്തവതു നിഷ്ഠ എന്ന് പറഞ്ഞു. തായി തവതുമാണ് നിഷ്ഠ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ നിഷ്ഠ എന്താണ്? വിധി പറയുന്നു. അത് ധാതുവിന്റെ രണ്ടാമത്തെ പറയുന്നു. ധാതുവിന്റെ പരത്തിൽ വിധിക്കുന്നതാണ്. ആ പരത്തിൽ വിധിക്കുന്ന നിഷ്ഠ എന്താണ്? പൂർവത്തിൽ പറഞ്ഞ തക്തവതുവാണ്. തക്തവതു എന്ന് പറയുന്നത് എന്താണ്? ധാതുവിന്റെ പരത്തിൽ വിധിക്കുന്ന നിഷ്ഠയാണ്. അന്യോന്യാശ്രയം എന്ന് പറയുന്ന ഇതാണ്. ഒരു സൂത്രം മനസ്സിലാക്കുന്നതിന് വേറെ സൂത്രത്തിന്റെ ആവശ്യം വേണ്ടി വരില്ല. അതുകൊണ്ടിവിടെ ഭാവിയിൽ ധാതുക്കളിൽ നിന്ന് വിധിക്കാൻ പോകുന്ന തക്തവതുവിനാണ് നിഷ്ഠ എന്ന് പറയുന്ന സംജ്ഞ വിധിക്കുന്നത്. ഭാവിയിൽ വരാൻ പോകുന്നതാണ്. ധാതുവിൽ നിന്നും പ്രത്യയങ്ങൾ വിധിച്ച് ആ പ്രത്യയങ്ങൾക്ക് വരാൻ പോകുന്ന വിധിക്കുന്ന പ്രത്യയങ്ങൾക്ക് വരാൻ പോകുന്ന സംജ്ഞയാണ് ആദ്യം വിധിച്ചിരിക്കുന്നത്. ഭാവി സംജ്ഞ വിധിച്ചിരിക്കുന്നു എന്ന് പറയും. എന്നിട്ട് ആ പ്രത്യയങ്ങളെ നിഷ്ഠാന്ന് സംജ്ഞയുള്ള പ്രത്യയങ്ങളെ രണ്ടാമത്തെ സൂത്രത്തിൽ വിധിക്കുന്നു. അടുത്ത വരുന്ന രഥാഭ്യാം നിഷ്ഠാതു നഃ പൂർവസിച്ച ധ. രഥാഭ്യാം പരസ്യ നിഷ്ഠാതസ്യ നഃ സ്യാത്. നിഷ്ഠാപേക്ഷയ പൂർവസ്യ ധാതോഃ ദസ്യ ച. രഥാഭ്യാം നിഷ്ഠാതഃ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രഥാഭ്യാം പരസ്യ രേഫത്തിന്റെയും ദകാരത്തിന്റെയും പരത്തിലുള്ള നിഷ്ഠാതസ്യ നിഷ്ഠായാഹ ത നിഷ്ഠാതസ്യ നിഷ്ഠയുടെ തകാരത്തിന് നഹസ്യ നകാരം ഇരിക്കുകയാണ്. തകാരത്തിന് നകാരം ഇരിക്കുന്ന സൂത്രം. പൂർവത്തിൽ എന്ത് വേണം? രേഫം അല്ലെങ്കിൽ ദകാരമുണ്ടെങ്കിൽ പരത്തിലിരിക്കുന്ന നിഷ്ഠ തകാരത്തിന് നകാരം വരും. നിഷ്ഠ അപേക്ഷയാ പൂർവസ്യ ധാതോ ദസ്യ. നിഷ്ഠയെ അപേക്ഷിച്ച് പൂർവത്തിലുള്ള ധാതുവിന്റെ ദകാരം എന്നുവെച്ചാൽ നിഷ്ഠ പരത്തിൽ വന്നു കഴിഞ്ഞാൽ പൂർവത്തിൽ ധാതുവായിരിക്കും. ആ ധാതുവിൽ നിഷ്ഠയുടെ പൂർവത്തിൽ ദകാരമുണ്ടെങ്കിൽ ആ ദകാരത്തിന് എന്ത് വരും? നകാരം. ഏതിനാണെങ്കിൽ വരത്തില്ല, രേഫമാണെങ്കിൽ വരത്തില്ല. കാരണം ആദ്യം പറഞ്ഞ എന്താണ്? രഥാഭ്യാം നിഷ്ഠയുടെ പൂർവത്തിൽ രേഫമോ ദകാരമോ വരാം. പൂർവത്തിൽ ദകാരം ഇരുന്നാൽ അതിന് നകാരം വരും. പൂർവത്തിൽ രേഫം ഇരുന്നാൽ വരത്തില്ല. ആണ് പറഞ്ഞിരിക്കുന്നത് നിഷ്ഠാപേക്ഷയാ പൂർവസ്യ ധാതുവർ ദസ്യ. നിഷ്ഠയപേക്ഷിച്ച് പൂർവത്തിലിരിക്കുന്ന ധാതുവിന്റെ തകാരത്തിന് ച എന്ന് പറഞ്ഞാൽ നഹസ്യ. ഉദാഹരണത്തിൽ അത് വ്യക്തമാവും. ശൃ ഹിംസായ ശൃ എന്ന് പറയുന്ന ദാസ് കേട്ടോ കേട്ടോ സേട്ടാണെങ്കിൽ ശ്രു നിന്ന് പരത്തിൽ നിഷ്ഠ ഏ സൂത്രപ്രകാരം വരുന്നു? നിഷ്ഠ എന്തുവരും? ധാതു എന്ന് പറയുന്ന സകർമ്മകോ അകർമ്മകോ? അപ്പോ ഏതൊക്കെ അർത്ഥത്തിൽ വരാം? കുറച്ചേ അർത്ഥത്തിൽ വരാം. കർമാർത്ഥത്തിലാണ്. കർമാർത്ഥം ഏ സൂത്രപ്രകാരം വരും? തയ്യൂരേവ കൃത്യോക്തൃത്വ കർത്തർത്ഥ ഏ സൂത്രപ്രകാരം വരും? കർത്തരികൃത്. അപ്പോ ധാതു സേട്ടാണ്. കൃയിൽ നിന്ന് നിഷ്ഠയിലെ തകാരം വരുമ്പോൾ കുട്ടിനെ നിഷേധിക്കുന്ന സൂത്രമാണ് ഏത്? ശ്രീകഹ കൃതി ശ്രഞ്ഞ് യകാച്ച് ഉഗന്ധാസ്ത ഗിത്കിതോരെണ്ണ അവിടെ ആദ്യം പറഞ്ഞതാണ് ശ്രഞ്ഞ് ഏകാച്ചുഗന്ധം. ഏകാച്ചുഗന്ധമാണ് ശ്രു. ഏകാച്ചാണ് ഉക്ക് അന്ത്യത്തിലുണ്ട്. അതിന് പരത്തിൽ ഗിത്തിനും ഗിത്തിനും ഇട്ട് പരത്തിൽ. ഇവിടെ ഏതായിരിക്കുന്ന പരത്തിൽ? ഗിത്താണോ കിത്താണോ? കിത്ത്. അതിനാണ് ത വിധിച്ചത്. അപ്പോ ഏകാച്ചാണ് ഉഗന്ധമാണ് പരത്തിൽ നിഷ്ഠ കിത്തിരിക്കുന്നു. അപ്പൊ ഇട്ട് വരത്തില്ല, പിന്നെ എന്ത് വരത്തില്ല? ഗുണം വരത്തില്ല. സൂത്രം നീട്ടിച്ച പിന്നെ എന്ത് വരും? ഋതൈത് ധാതോഹോ ഇത്വം വരപരം വരും. എന്തായി ശിരന്തൊരു ശിര് പരത്തിൽ എന്ത് വരുന്നു? ത ശിര് എന്നിരിക്കുന്നു. നടത്തി കാരദീർഘം സൂത്രമാണ്. ഇക്കാരത്തിന് ദീർഘം വരുന്ന സൂത്രം ഫലിച്ച വൃത്തി രേഖ അന്തസ്യ ഉദ്ദായകോ ധാതോ രൂപദായകോ ദീർഘസ്യ. എല്ലാം കഴിഞ്ഞു പോയതാണ് ദീർഘം വരും. അപ്പൊ ശീർ രഹൃതൈദ്ധാതോ പ്രാരയിത്വം വന്ന് രവരം വന്ന് ഉപദാദീർഘം വന്ന് ശീര് ത. ഇവിടെ രേഖത്തിന്റെ പരത്തിൽ എന്തോന്നു? താവം. അപ്പോഴാണ് പറയുന്നത് രഥാഭ്യാം നിഷ്ഠാത്തോ നഹ. രേഖത്തിന്റെയും ദകാരത്തിന്റെയും പരത്തിലിരിക്കുന്ന നിഷ്ഠാതകാരത്തിന് നകാരം വന്നു ശീർണ. രേഖത്തിന്റെ പരത്തിൽ നകാരം വരുന്ന എന്തോരം? രഥാഭ്യാം നോണക സമാനപതേ രഥാഭ്യാം നോണക സമാനപതേ ശീർണ എന്നാണ്. ഹിംസിക്കപ്പെട്ട എന്നാണ് ശീർണ. വൃക്ഷ അങ്ങനെയൊക്കെ കർമ്മരി കർമ്മണിയില് വരാം. കർത്തരിയിലാണെങ്കിൽ തവതു വന്ന് അങ്ങനെ വരും. അങ്ങനെ വരും ശീർണവാൻ. ശീർണവാൻ ഇട്ട് വരുന്നില്ല. ശ്രീഹിംസായം ഹൃദയത്ത് രപരം നത്വം ശീർണ എല്ലാം വന്നു. ഭിന്ന ഛിന്ന നിഷ്ഠായ തസ്യ. നിഷ്ഠയുടെ തകാരം. നിഷ്ഠ എന്ന് പറയുന്ന ഏതാണ്? അല്ല, തകാരം എന്ന് പറയുന്ന ഏതാണ്? അതിന് നകാരം വരുന്നു. ഭിതിര് വിദാരണേ ചിതിര് ദ്വൈതീകരണേ ഭിത്തിൽ നിന്ന് എന്ത് വരുന്നു? നിഷ്ഠ. സകർമ്മമോ അകർമ്മമോ വേദാർത്ഥത്തിൽ വരാം. കർത്തരി കർമ്മണി രണ്ടും വരും. ഭിത് നിഷ്ഠയിലെ തകാരം വന്നു, അല്ലെങ്കിൽ തവത് വന്നു, രണ്ടും വരാം. ഭിത് താന്നു വന്നു. ഭിദ് തേട്ടോ ദാന്തത്തിൽ ഏതൊക്കെയാണിട്ട്? അത് ഷൂത് ഗീത് ചെയ്ത് തുതു നുതു പദ് വിദ് വിദ് വിനദ് വിന്ദ് സദ് സദ് സിദ്ധ്യസ്കന്ധ ഹത ഷോഡശ. ഓർമ്മയുണ്ടോ? ഇല്ല. എപ്പോഴും ആവശ്യം വരുമെന്ന് നന്നേ പറഞ്ഞ. ഇട്ടു വരുന്നില്ല. എന്തുവരുന്നു? രഥാഭ്യാം നിഷ്ഠാതോ നഹ. ദകാരത്തിന്റെ പരത്തിലിരിക്കുന്ന നിഷ്ഠയുടെ തകാരത്തിന് നകാരം വന്നു. ഭിദന്ന. പിന്നെ അടുത്ത് പറഞ്ഞത് പൂർവസിച്ച ദഹ. പൂർവ ദകാരത്തിന് എന്തുവരും? നാ വരും. അപ്പോ ബീ ദ എന്നുള്ള എന്തായി? ഭിന്ന പ്രാദ്യസഞ്ജ സ്വദുത്പത്തി ഭിന്ന. അതിലെ ചിതിര ദ്വൈതീകരണേ ചീതാണ് ധാതു. ചീത് നിഷ്ഠ പരത്തിലെന്തോന്നു താവുന്നു. രഥാഭ്യാം നിഷ്ഠാതോ നഹ ദകാരത്തിന്റെ പരത്തിലിരിക്കുന്ന നിഷ്ഠ തകാരത്തിന് നകാരം. അതെന്തായി? ചീത് പൂർവസിച്ച ദഹ. പൂർവ്വതകാരത്തിന് എന്തോന്നു നകാരം വന്നപ്പോ എന്തായി? ചിന്ന പ്രാദേശിക സ്വദേശത്തെ ചിത് സേട്ടോ കേട്ടോ. ചിന്നവാൻ ഭിന്നവാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. പിന്നെ അതേ നഗരത്തെ ആശ്രയിച്ചിട്ട് അതിന്റെ പൂർവ്വത്തില് വീണ്ടും തകാർത്തിന് ചെയ്യും. എന്താ കുഴപ്പം? എന്താ കുഴപ്പം? നിഷ്ഠയെ അപേക്ഷിച്ച്, നഗാരത്തെ അപേക്ഷിച്ചിട്ടല്ല, നിഷ്ഠയെ അപേക്ഷിച്ച് പൂർവ്വത്തിൽ ദകാരത്തിന് നഗാരം. എന്താ കുഴപ്പം? നിഷ്ഠ അല്ലേ പറഞ്ഞിരുന്നത്? നിഷ്ഠാപേക്ഷയ പൂർവ സിദ്ധാതോർ ദസ്യന. അടുത്ത സൂത്രവും നകാരത്തെ വിധിക്കുകയാണ്. ദ്രാക് ഉത്സാഹം കഥോ ഗ്ലൈ ഹർഷക്ഷേ. രണ്ടിൽ നിന്നും നിഷ്ഠ വന്നു. നിഷ്ഠ വന്നു കഴിഞ്ഞാൽ എന്തുവരും പരത്തിൽ? ദ്രാണ. ഇവിടെ നിഷ്ഠ കർത്തരിയാണ്. ഗത്യർത്ഥ അകർമ്മ ശിഷസിംഗ് ദാസ വസ ജന രുഹ ജിരിയതി ബിഷ്ഠ. ഗത്യർത്ഥ അകർമ്മ ശിഷസിംഗ് ദാസ വസ ജന രുഹ ജിരിയതി ബിഷ്ഠ. സൂത്രം കർത്തരി നിഷ്ഠ വിധിക്കുകയാണ്. ഗത്യർത്ഥത്തിലുള്ള ധാതുക്കളിൽ നിന്ന് കർത്തരി നിഷ്ഠ വരാം. ആണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഗംഗാം ഗതഹ. ഗമധാതു നിഷ്ഠ തകാരം വന്ന മകാരം ലഭിച്ചു. സൂത്രം ഏതാണ്? ഗമ ധാതുവിൽ നിന്നും കിത്തും കിത്തും പരത്തിൽ വന്നു കഴിഞ്ഞാൽ മകാരം ലോപിച്ചു. ഗമഹന ഗമഹന ജനഖന ഖസാൻ ലോപഹ കിങ്കി അനങ്ങി. അത് പോട്ടെ. ഇവിടെ ഇപ്പം നമുക്ക് ദ്രാ കുത്സായംഗത്വം കർത്തരിയിലാണ് വന്നത്. ഗത്യർത്ഥ അകർമ്മ ശിർഷ സിംഗ് ദാസവസ ജനരുഹ ജീരിബ്യസ്റ്റ് ഒരു സൂത്രം ഉണ്ട്. നിർഭാഗ്യവശാൽ ഇവിടെ വരുന്നില്ല. സിദ്ധാന്തോതിയിലുണ്ട്. കർത്തരി നിഷ്ഠ വരുന്നു, ദ്രായിൽ നിന്ന് നിഷ്ഠ വന്നു, ദ്രാ താന്നിരിക്കുന്നു. ഇവിടെ ദ്രാ എന്തന്താണ്? ഇപ്പോ ലതാഭ്യാം നിഷ്ഠാത്തോ നഹ പൂർവസിദ്ധ പ്രവർത്തിക്കുമോ? എന്തുകൊണ്ട്? രേഖകാരമില്ല. അതുകൊണ്ടാണ് അടുത്ത സൂത്രം വരുന്നത് സംയോഗാദേ രാതോ ധാതോർ എണ്ണോത നിഷ്ഠ തസ്യനഹ. ഈ സൂത്രം വ്യക്തമാണ്. ഒന്ന് പറയുന്നത് എന്താണ്? സംയോഗാദേ ഹേ ധാതോഹോ, ധാതുവിൽ സംയോഗാദി വേണം. ഇവിടെ ദ്രായിൽ സംയോഗാദിയുണ്ട്, പിന്നെ ആതോ ധാതു ആദന്തമായിരിക്കണം. ഇവിടെയുണ്ട് എന്താണ്? ദ്ര ആദന്തം. അപ്പൊ സംയോഗാദി രാതു എണ്ണുവത, എണ്ണുവാനായിരിക്കണം ധാതു എന്ന് പറഞ്ഞാൽ ധാതുവിൽ എണ്ണുണ്ടായി. ഇവിടെ എണ്ണുണ്ട്, ഏതാണ്? രേഖം. ഈ മൂന്നും വരണം. ആദ്യ സംയോഗം വേണം, ആകാരാന്തമായിരിക്കണം, ധാതുവിൽ എണ്ണം വേണം. ഇത്രയുണ്ടെങ്കിൽ പരത്തിലിരിക്കുന്ന നിഷ്ഠാ തകാരത്തിന് നകാരം വരും. അതാണ് നിഷ്ഠാ തസ്യ നാസ്യ. ദ്രാ തകാരത്തിന് നകാരം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തു വരുന്നു? അട്കുപ്പാനുവായി അപി നത്തും വന്നു ദ്രാണ. ഇത് കർത്തരിയാണ് ദ്രാണ. അപ്പോ വക്രഗതിയെ പ്രാപിച്ചവൻ എന്നാണ് ഗത്യർത്ഥം. അതാത് ഒന്ന് കർത്തരിയിൽ വന്നു എന്നാണ്. മുമ്പ് പ്രാപിച്ചവൻ ഭൂത എന്നുള്ളപടിയും വരും. ഭൂതകാലത്തിൽ പ്രാപിച്ചവൻ. ഇപ്പൊ ഗംഗാംഗത നോക്കുക, ഗമിച്ചവൻ. എന്തിനാ ഗമിച്ചു? ഗംഗ. കർത്തരി നിഷ്ഠ വന്നുകൊണ്ട് എന്താ പ്രയോജനം? കർത്തൃത്വത്തിൽ നിന്നുകൊണ്ട് ഉക്തേ പ്രഥമ. ഏതിന് പ്രഥമ വന്നു? കർത്താവ്. അതുകൊണ്ട് ഗത ഗംഗാം ഗതഹ ദേവദത്ത. ഇനി കർമ്മമാണെങ്കിലോ അനുക്തേ കർമ്മണി ദ്വിതീയ. അതുകൊണ്ട് ഗംഗാം. അപ്പൊ ദേവദത്ത ഗംഗാം ഗതഹ. സാധാരണഗതിയിലാണെങ്കിൽ നമ്മളെങ്ങനെ പറയും? ആ ദേവദത്ത ഗംഗാം ഗതവാൻ എന്ന് പറയും. പക്ഷെ ഗത്യർത്ഥത്തിൽ കർത്തരി നിഷ്ഠ ഒന്നുകൊണ്ട് ദേവദത്ത ഗംഗാം ഗതാഗതമാണെന്ന് പറഞ്ഞാലോ? അത് ശരിയാണ്. കർമ്മണിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയും ദേവദത്തേന. അവിടെ എന്തായി? കർമ്മണി വന്നപ്പോ കർത്താവ് അനുക്തം. കർത്തൃകർമ്മണയോഹോ കർമ്മണോഹോ തൃതീയ ദേവദത്തേന. കർമ്മണി വന്നുകൊണ്ട് കർമ്മം മുക്തേ കർമ്മണി ദ്വിതീയ. മുമ്പ് പഠിച്ചു ഓർക്കണം. അപ്പൊ ഗംഗ ഉക്തമായി. അപ്പൊ ദേവദത്തേന ഗംഗ ഗത ഉക്തമായി. അല്ലെങ്കിൽ ദേവദത്തേന ഗംഗാം ദേവദത്ത ഗംഗാം ഗത. ഗത്യർത്ഥം എന്ന് പറയുമ്പോൾ ഈ ബോധാർത്ഥത്തിൽ വരൂ, ബുദ്ധ്യർത്ഥത്തിൽ വരൂ? അല്ല അല്ല, ഇവിടെ ഗത്യർത്ഥം വേറെ. ഗത്യർത്ഥം അത് ശരിയാവില്ല. അകർമ്മകഥാതിന് ഉപയോഗിക്കാം. വ്യത്യസ്ത അകർമ്മ ശ്രീ ശിഷ ജനരുഹ എന്റെ എല്ലാത്തിൻ്റെ ഉദാഹരണം ഭൈമി വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ മതി. ഓരോ ധാതുക്കളുടെ ഉദാഹരണം എല്ലാത്തിനും അങ്ങനെ. സ്ഥിതോസ്മി പുത്രസ്തേ ജാത ജനീ പ്രാദുർഭാവേ ജാത ആര് പുത്ര പുത്ര ജാത പുത്രൻ എന്താണ് കർത്താവ് ജനിച്ചവനാണ് പുത്രൻ ഉക്തേ പ്രഥമ ജാത പുത്രനാണ് ജനിച്ചത് അതുകൊണ്ട് അപ്പോ ജാത കർത്തരി വന്നു സ്ഥിതോസ്മി സ്ഥിത ആരാണ് സ്ഥിതം അഹം പ്രഥമ വന്നു സ്ഥിതോസ്മി അഹം സ്ഥിത അസ്മി അപ്പോ ഉക്തമായി ഉക്തമായപ്പോ എന്തോ വന്നു പ്രഥമ വന്നു സ്ഥിതം എന്ന് വന്ന ഏതിലായിരിക്കും അത് ഭാവാർത്ഥം അപ്പൊ കർത്താവ് എങ്ങനെ വരും കർത്താവില്ല ഭാവത്തിൽ കർത്താവില്ലേ ഇല്ലേ കർത്താവ് എങ്ങനെ വരും സ്ഥിതോസ്മി അഹം സ്ഥിത അസ്മി ആ മയാസ്ഥിതം അനുക്തേ കർത്തരി തൃതീയ കർത്തൃ കർണയോ തൃതീയ മയാസ്ഥിതം അഹം സ്ഥിത സാനതി അത് ശരിയല്ല എന്ന് തോന്നുന്നു എന്തുകൊണ്ട് അകർമ്മക ധാതുക്കളിൽ നിന്ന് കർത്തരിയിൽ പ്രത്യേകം വരാൻ പാടില്ലേ അകർമ്മക ധാതുക്കളിൽ നിന്ന് വരാം വന്നു കഴിഞ്ഞാൽ തവത് വരും അതാണ് തവരേവ കൃത്യക്ത ഫലർത്ഥ താ വരാൻ പാടില്ല അവിടെയാണ് വിഷയം തവത് വരാം ഗതവാൻ തവത് വരുന്നതിന് കുഴപ്പമില്ല എന്തുകൊണ്ട് കർത്തരി കൃത് പക്ഷെ ഗത എന്ന് വരാൻ പാടില്ല എന്തുകൊണ്ട് തയുരേവ കൃത്യക്ത ഫലർത്ഥ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് താ വന്നിട്ട് ഗതഹ എന്ന് വരാൻ പാടില്ല നമ്മൾ പഠിക്കുന്നതനുസരിച്ച് പക്ഷെ ഗതവാൻ എന്ന് പറഞ്ഞാൽ കർത്തരിയായതുകൊണ്ട് അഹം ഗംഗാം ഗതവാൻ ത്വം ഗംഗാം ഗതവാൻ സഹ ഗംഗാം ഗതവാൻ എവിടെയാണ് ഉപയോഗിക്കാം ഗതവാൻ പക്ഷെ അവിടെയെല്ലാം ക്രിയയ്ക്ക് വ്യത്യാസമുണ്ട് അഹം ഗംഗാം ഗതവാൻ അസ്മി ത്വം ഗംഗാം ഗതവാൻ അസി സഹ ഗംഗാം ഗതവാൻ അസ്ഥി ക്രിയ ഉപയോഗിച്ചില്ലെങ്കിലും ഏകത്തിങ് വാക്യം എന്നുള്ള നിയമം അനുസരിച്ച് അവിടെ ഒരു ക്രിയ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ പ്രയോഗിക്കേണ്ട ആവശ്യമില്ല പ്രയോഗിക്കുന്നില്ല പക്ഷെ മനസ്സിലായിക്കൊള്ളണം അവിടെ എന്താണോ സഗതവാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ സഗതവാൻ അസ്ഥി അത് അതിനൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സഗതവാൻ ആസീത് പഴയ കാലമല്ലേ പറയുന്നു അങ്ങനെയൊക്കെ ആ ക്രിയയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല പക്ഷേ അത് കർത്തരിയിൽ തപത്വേ വരത്തുള്ളൂ പക്ഷെ ഇതൊരു വിശേഷവിധിയാണ് കർത്തരിയിൽ തവത് വരേണ്ട സ്ഥാനത്ത് തായും വരാം കർമ്മ സുരക്ഷ സിംഗ് സാസവസ ജനരുഹ ജിരിതി ബിസ്റ്റ അതിൻ്റെ ഒരു അപവാദമായിട്ട് പറയുന്നു അപ്പൊ കർത്തരിയിൽ തന്നെ എന്തു വരുന്നു താ വരുന്നു അതുകൊണ്ട് അവിടെ അഹം ഗംഗാം ഗതഹ അസ്മി അല്ലെങ്കിൽ ആസം അങ്ങനെയൊക്കെ ഉപയോഗിക്കാം മാറി അതൊക്കെ ഉപയോഗിക്കാം വർത്തമാന സാമീപ്യത്തിൽ വർത്തമാനം പോലെ ഉപയോഗിക്കാം അല്ല പൂർവ്വകാലത്തെ തന്നെ കാണിക്കുന്നെങ്കിൽ പൂർവ്വകാലമായിട്ട് ഉപയോഗിക്കാം എന്തായാലും എന്താണ് തായെ കർത്തരിയിലും ഉപയോഗിച്ചാൽ അവിടെ തവതിന്റെ രൂപം വരത്തില്ല അങ്ങനെ ഒരു പ്രത്യേകത പല സ്ഥലത്തും വരുമ്പോഴത്തേക്ക് വരും ഇവിടെ തന്നെ ഇപ്പോ ദ്രാണഹ ഗ്ലാനഹ ഇപ്പോ ഗ്ലൈഹർഷ ഈ ഗ്ലൈഹർഷ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ഗ്ലാനഹ എന്നൊരു രൂപം വരാനേ പാടില്ല. നമ്മൾ പഠിച്ചതനുസരിച്ച് എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചതനുസരിച്ച് ഗ്ലൈഹർഷ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് നിഷ്ഠാ തകാരം വരത്തിൽ നിന്നു ഗ്ലൈ ഐകാരം വേണ്ട ആദേശ ഉപദേശ ആത്വം വന്നു, ഗ്ലാ വന്നു, പരത്തിൽ താ വന്നു, സംയോഗാദേർ ധാതോ സംയോഗാദേരാതോർ ധാതോ എണ്ണതോ പ്രകാരം നകാരം വന്നു, ഗ്ലാനഹ എന്ന് വന്നു. പക്ഷെ നമ്മൾ പഠിച്ചതനുസരിച്ച് അങ്ങനെ വരാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? ആത്വം വന്നല്ലോ സംയോഗാദാര ധാതു പറയുന്നുണ്ട്. അക്രമ ധാതുവാണ്. എന്തുകൊണ്ട് ഗ്ലാനഹ എന്നൊരു രൂപം വരാൻ പാടില്ല ആണ് ചോദ്യം. നമ്മൾ പഠിച്ചതനുസരിച്ച് വരാൻ പാടില്ല, മുമ്പ് പഠിച്ചതനുസരിച്ച്. അത് മനസ്സിലാക്കി എല്ലാം മനസ്സിലായി. അതായത് ഗ്ലൈഹർഷയെ അകർമ്മക ധാതുവാണ്. അകർമ്മക ധാതുവിൽ നിന്ന് നിഷ്ഠ വന്നു കഴിഞ്ഞാൽ തവരെയാണെങ്കിൽ തയോരേവ കൃത്യക്ത ഖലർത്ഥ ഭാവാർത്ഥത്തിൽ വരും. ഭാവാർത്ഥത്തിൽ നിഷ്ഠം വന്നാൽ അവസർഗികം ഏകവചനം ക്ലൈബത്വം ച എങ്ങനെ വരും രൂപം? ഗ്ലാനമെന്നേ വരത്തുള്ളൂ. ഇനി കർത്തരി വരണമെങ്കിൽ എങ്ങനെ വരും? അകർമ്മക ധാതുവിൽ നിന്ന് ഒന്നുകിൽ കർമ്മണി വരണം അല്ലെങ്കിൽ കർത്തരി വരണം. കർമ്മണി വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഗ്ലാ അല്ല, ഭാവയിലും കർത്തരിയിലും. അകർമ്മക ധാതുവിൽ നിന്ന് ഭാവാർത്ഥത്തിലും വരാം, കർത്തരിയിലും. ഭാവാർത്ഥത്തിൽ വന്നാൽ എങ്ങനെ വരും? ഗ്ലാനം എന്ന് വരും. ഇനി കർത്തൃത്വത്തിൽ വന്നാലോ ഗ്ലാനവാൻ. അപ്പൊ ഗ്ലാനം എന്നെങ്ങനെ വരും? അതല്ല ഞാൻ പറഞ്ഞത്, ചോദിച്ചത്. നമ്മൾ പഠിച്ചതനുസരിച്ച് വരില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന ഗ്ലാന കർത്തരിയിൽ വന്നാലേ വരത്തുള്ളൂ. കർത്തരി വരണമെങ്കിൽ പുതിയ സൂത്രം വേണം. നമ്മൾ പഠിച്ചതല്ല, സിദ്ധാന്തമുള്ളതല്ല. തീർത്ഥാകർമ്മക ശ്രീഷ സിംഗ് സ്ഥാസ വസ ജന രുഹ ജരി ദിവ്യച്ച ഉള്ളതല്ല. നീ അവിടെയാണ് പറഞ്ഞിരിക്കുന്ന അകർമ്മക ധാതുന്ന്. അതുകൊണ്ട് ഇവിടെ ത, അതാണ് പറയാൻ കാരണം. ത എന്ന് പറയുന്നത് കർത്തരിയിൽ ഉപയോഗിക്കാം വന്നിരിക്കുകയാണ്, അതിന് വിധിയുണ്ട്. മറിച്ച് ഇത് അകർമ്മക ധാതുവായതുകൊണ്ട് ഇത് ഭാവ അർത്ഥത്തിലാണ് വരേണ്ടത് എന്ന് കഴിഞ്ഞാൽ ഗ്ലാനഹ എന്നൊരു സിദ്ധിക്കത്തില്ല, ഗ്ലാനമെന്നേ വരത്തുള്ളൂ. അല്ല, ഇനി കർത്തരി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവത് വന്നിട്ട് ഗ്ലാനവാൻ അങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ഒന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്, ഗ്ലാനഹ. അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു രൂപം കൊടുത്ത സ്ഥിതിക്ക് ലോകസിദ്ധാന്തകാരം എന്ത് ചെയ്യണം? അത് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് അതെങ്ങനെ മനസ്സിലാവും? ശരിക്കും മനസ്സിലാക്കി വരുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ചോദിക്കുമല്ലോ, ഗ്ലാനഹ രൂപം എങ്ങനെ ശ്രദ്ധിച്ചു? കർത്തരിയിലാണോ അതോ ഭാവയാണോ? ഭാവയാണെങ്കിൽ ഗ്ലാനം വരണം, കർത്തരിയിലാണെങ്കിൽ ഗ്ലാനവാൻ പറഞ്ഞു. ഇത് ഗ്ലാനഹ എന്നത് എങ്ങനെ വന്നു? അപ്പൊ പറയേണ്ടി വരും ഗത്യർത്ഥ കർമ്മക ശിരിഷ ശീങ് ജനരുഹ ജിരി ദിപ്യസ്. ആ സൂത്രമാണ് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത്. പറയേണ്ടി വരും. അങ്ങനെ പറയണമെങ്കിൽ സൂത്രം ഇവിടെ കൊടുക്കണം, കൊടുത്തിട്ടില്ല. ഇതാണല്ലോ സിദ്ധാന്തോതിയിലെ ഒരു കുഴപ്പം, പ്രധാനമായ ഒരു സൂത്രം ഇട്ടുപോയി. അല്ലാതെ ഒരാൾക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ സാധാരണഗതിയിൽ അത് ശ്രദ്ധിക്കാറില്ല. നമ്മൾ പഠിക്കുമ്പോൾ ഗ്ലാ നിഷ്ഠ ഒന്ന് ഗ്ലാനഹ പരിപാടി കഴിഞ്ഞു. ഗ്ലാനഹ എന്താ അത്? ഗ്ലാനഹ അത് കർത്തരിയാണോ ഭാവയാണോ ഇതൊന്നും സാധാരണഗതി ചിന്തിക്കാറില്ല. ചിന്തിച്ച പ്രശ്നം വരും. അല്ല, നിങ്ങളുടെ ഭൈമി വ്യാഖ്യാനത്തിൽ അതെല്ലാം കൊടുത്തിട്ടുണ്ട്, പ്രശ്നവും സമാധാനവും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ലൂഞ്ഞാദി എന്ന് പറയുന്നത് പ്വാദീന ഹ്രസ്വ എന്ന് പറയുന്നു. ക്രാദിയിലെ ഒരു സൂത്രം വന്നു, പ്വാദീന ഹ്രസ്വ. അപ്വാദിപ്പെടുന്നതാണ് പ്വാദിയാണ് ഇവിടെ പറയുന്നത്, ലൂഞ്ഞാദി. പ്വാദിയെ ലൂഞ്ഞാദി എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? കാരണം പ്വാദിയിൽ ആദ്യത്തെ പൂവ് വിട്ട് അടുത്തു വരുന്നതാണ് ലൂഞ്ഞ ഛേദന. അവിടെ മുതലുള്ള ധാതുക്കൾ വീണ്ടും രണ്ടെണ്ണം അതിൻ്റെ ഇടയ്ക്ക് നിന്ന് വിടും. കാരണം ഇവിടെ വരുന്നു ജ വയോഹാനം, അവിടെ ജൃ ഷൃ രണ്ട് ധാതുക്കളൂടെ ഉണ്ട്, പാഠഭേദമാണ്. അതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന എന്താണ്? ഏകവിംശതി ലൂഞ്ഞാദികളെന്ന് പറയുന്നത് ഏകവിംശതി ധാതുക്കളാണ്. ഈ ധാതുക്കളിൽ നിന്ന് നിഷ്ഠ വന്നു കഴിഞ്ഞാൽ, ഉദാഹരണം ലൂ അല്ല, ലൂഞ്ഞ ഛേദന. പ്രാഗ്വത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷ്ഠാ ഇവിടെ സൂത്രത്തിന്റെ അർത്ഥമല്ല. ഏകവിംശതേഹേ ലുഞ്ഞാദിഭ്യാന്ന് പറ ഏകവിംശതേഹേ ലുഞ്ഞാദിഭ്യ ഏകവിംശതേഹേ വിഭക്തിയാണ്, ലുഞ്ഞാദിഭ്യ. ഇവിടെ വിശേഷ്യമായ ലുഞ്ഞാദിഭ്യക്കനുസരിച്ച് ഏകവിംശതേഹ എന്ന് പറയുന്നിടത്ത് ബഹുവനം വന്നില്ല. അത് സാറിന് ഇത് പറയുമ്പോൾ അതിന് സമാനം പറയാറുണ്ട്. വിംശത്യാദ്യ സദൈകത്വേ സർവാസംഖ്യേയ സംഖ്യയോ വിംശതി തുടങ്ങിയ ശബ്ദങ്ങൾ, ശതം സഹസ്രം വരെയുള്ള ഈ ശബ്ദങ്ങളെല്ലാം, അത് എല്ലാത്തിനും വേണ്ടി പറയുന്നില്ല. വിംശതി, ത്രിംശത്, ചത്വാരിംശത്, പഞ്ചാശത്, ഷഷ്ടി, സപ്തതി, നവതി, ശതം, ഏകോനശതം. നവനവതി, ആ നവതി ഏതുവരെ വരുന്ന അതുവരെയുള്ള ശബ്ദങ്ങളെല്ലാം സദാ ഏകവചനമാണ്. സദൈകത്വേ എപ്പോ? സംഖ്യയേ, സംഖ്യ എന്ന് പറഞ്ഞാൽ വിശേഷണമായിട്ട് പ്രയോഗിക്കുമ്പോൾ, അത് ഏകവചനത്തിനാണ് പ്രയോഗിക്കുന്നത്. എന്നാൽ എന്താണോ ബഹുത്വേ സംഖ്യായാം, സംഖ്യയിൽ പ്രയോഗിക്കുമ്പോൾ എങ്ങനെ വരും? സംഖ്യായാം ദി ബഹുത്വേ സ്യാത് താസു ആ നവതേ സ്ത്രീയ. ഈ ശബ്ദങ്ങൾ നവതി വരെ എല്ലാ സ്ത്രീലിംഗത്തിലുമാണ്. സംഖ്യാർത്ഥത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ കേവല സംഖ്യയായിട്ട് പറഞ്ഞാലത് എന്ന് പറഞ്ഞാൽ വിംശതിഹി ദ്വേ വിംശതി തിസ്ര വിംശതയ അങ്ങനെ ഉപയോഗിക്കാം. അത് സംഖ്യ. മറ്റെന്താണ് സംഖ്യേയം? സംഖ്യയെ പരിച്ഛേദിക്കുന്നത് എന്നുവെച്ചാൽ സംഖ്യയുടെ വിശേഷണം, ഒരു വിശേഷണമായിട്ട് ഉപയോഗിക്കുമ്പോൾ. ഇവിടെ എന്താണ് ലുഞ്ഞാദിഭ്യ അതിനൊരു വിശേഷണം പറയണം. എന്താണ് ഏകവിംശതേഹേ? അപ്പോൾ അവിടെ ബഹുവചനം വേണ്ട, ഇത് അമരകോശമാണ്. വിംശത്യദ്യ സദൈകത്വേ സർവാസംഖ്യ സംഖ്യേയ സംഖ്യയോ സംഖ്യായാം ദിവ്യഹുത്വേ സ്ഥ താസു ആ നവതേ സ്ത്രീയ. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഗവാം വിംശതി, ഗവാം ദ്വേ വിംശതി, ഗവാം തിസ്ര വിംശതയ. അവിടെ സംഖ്യയാണ്, അങ്ങനെ ഉപയോഗിക്കും. അത് വിശേഷണത്തിന്റെ വിഭക്തികളല്ല ഏകവചനത്തിലേ വരുള്ളൂ അല്ലേ? ഇത് വിശേഷണമായിട്ട് കാണുമ്പോൾ ഇതിന്റെ വിഭക്തികളല്ല ഏകവചനത്തിലേ വരുള്ളൂ അല്ലേ? സഹസ്രേണ ശിരസാം എന്നൊരു വാക്കുണ്ട്. സഹസ്രേണ ശിരസാം, സഹസ്രേണ ശിരസാം. അപ്പൊ അവിടെ ശിരോഭിഹി എന്ന് വേണ്ടല്ലേ? വിശേഷ്യത്തിന്റെ കാര്യമല്ല പറയുന്നത്, വിശേഷണം. വിശേഷ്യം സാധാരണ നിയമം അനുസരിച്ച് വരും. വിശേഷണം ആയി സംഖ്യ വരുമ്പോഴാണ് ഏകവചനം. വിശേഷ്യം പിന്നെ ഏകവചനം വരുന്നോ ബഹുവചനം വരുന്നോ എന്നുള്ളതിന് ഇതുമായിട്ട് ബന്ധമില്ല. വിശേഷ്യം ഏകവചനം വരണമെങ്കിൽ ഒരുപാടെണ്ണമുണ്ട്. ഏകത്വപക്ഷത്തിൽ എന്തിനെ ഏകവചനമാക്കാം? സമൂഹ വിവക്ഷയിൽ ഏകവചനമാക്കാം. അനുദ്ഭൂത അവയവക്ഷയിൽ ഏകവചനമാക്കാം. ഇങ്ങനെ പല നിയമങ്ങളുണ്ട്. ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നത്. വിശേഷത്തിൽ എന്ത് വരുത്തണമെന്നല്ല പറയുന്നത്. വിശേഷണത്തിൽ സംഖ്യ വിശേഷണമായി വന്നാൽ അവിടെ ഏകവചനം പ്രയോഗിച്ചാൽ മതി. അതില് ശതം സഹസ്രമൊക്കെ നമസ്സമാണ്. അത് ശതം സഹസ്രം നമസ്സമാണ്. ഇവിടെ പറയുന്നത് എന്താണ്? നവതി എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അതുവരെയുള്ള ശബ്ദങ്ങൾ അതിനോട് വേറെ ഏകാധിക ദശാധിക സഹസ്രാധിക എന്നൊക്കെ പറഞ്ഞ് കൂട്ടിച്ചേർന്ന് സംഖ്യ എത്ര വേണോ വലുതാക്കാം. അങ്ങനെയൊക്കെ വരുന്നിടത്ത് വേറെ ഈ വിംശതി വരെയുള്ള ഈ സംഖ്യകൾ താസുച്ച ആ നവദേഹേ സ്ത്രീയ. അത് നമസമാണല്ലോ. ഇത് ഇങ്ങനെ ഒരു പ്രയോഗം വരുമ്പോൾ സാധാരണ സംശയം വരുന്നുണ്ട്. അത് വിശദീകരിക്കും ഇവിടെ. ഇവിടെ ഇനി ഉദാഹരണം എന്താണ്? ലൂഞ്ഞിച്ഛേദന നിഷ്ഠാവുന്നു പരത്തിൽ എന്തു വന്നു? തകാരം വന്നു. ഇതിന്റെ അർത്ഥവും മനസ്സിലാക്കിക്കൊള്ളണം. ദ്രാണഹ ഗ്ലാനഹ ക്ഷീണിച്ച ലൂനഹ ഛേദിച്ച ഭൂതകാല അർത്ഥം വേണം. സകർമ്മകമായതുകൊണ്ട് കർമ്മണി വരാം. നിഷ്ഠ ലൂ നിഷ്ഠ വന്നു, ത വന്നു. ഇവിടെ എന്ത് വരുന്നു? ലുവാദിഭ്യ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വരുന്നു? തകാരത്തിൽ നകാരം വന്നു. ലൂനഹ വൃക്ഷ. കർത്താവ് എങ്ങനെ പറയും? തൃതീയൽ വരണം. കാരണം ഇവിടെ എന്ത് ചെയ്തു? കർമ്മണി വന്നപ്പോ കർമ്മയുക്തമായി, കർത്താവ് അനുക്തമായി. അപ്പൊ മയാ ലൂനഹ തേന ലൂനഹ വാക്യത്തില് അതാണ്. വ്യാകരണം എന്ന് പറയുന്ന പദശാസ്ത്രമാണ്. ഇവിടെ എപ്പോഴും ചിന്തിക്കുന്ന പദങ്ങളെ കുറിച്ചാണ്, വാക്യത്തെ കുറിച്ചല്ല. വാക്യത്തെ കുറിച്ച് വരുന്നത് എവിടെ? കാരകപ്രക്രിയയിൽ പറയുന്ന അത്രയേ ഉള്ളൂ. അതും പദത്തെക്കുറിച്ചേ പറയുന്നുള്ളൂ. കർത്താവ് എന്താവും, കർമ്മം എന്താവും, ഇതൊക്കെ പറയുന്നുള്ളൂ. കർത്താവ് എന്താവും, കർമ്മം എന്താവും എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് നമ്മൾ കർത്താവിനെയും കർമ്മത്തെയും ക്രിയയും യോജിപ്പിക്കുന്ന നമ്മുടെ ജ്യോതിയാണ്. മറ്റു ഭാഷകളിലെ പോലെ ഇവിടെ വാക്യത്തിൻ്റെ നിയമങ്ങളല്ല പറയുന്നത്, പദങ്ങളുടെ നിയമങ്ങളാണ്. അത് ഇവിടുത്തെ വ്യാകരണത്തിൻ്റെ പദനിഷ്പത്തിയാണ് വ്യാകരണത്തിൽ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് ചില നിയമങ്ങൾ എല്ല കർമ്മണിച്ച ഭാവേജ കർമ്മികഭ്യ കളിയും കർത്തരിയിലാണ് ലകാരം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഭവതി, അപ്പോൾ അവിടെ അതിനൊരു കർത്താവ് വേണം. ഇപ്പോൾ രാമഹ ഭവതി, അവിടെ എന്തായി? കർത്താവ് ഉക്തമായി, അതുകൊണ്ട് രാമന് പ്രഥമ. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അല്ലാതെ വ്യാകരണം നേരിട്ട് വാക്യനിയമം പറയുന്നില്ല. ഇന്ത്യയിലൊക്കെ പറയുമ്പോൾ എന്താണ്, ഓ മനുഷ്യന്റെ തല ചൂടാകുന്ന കുറെ വാക്യങ്ങളുണ്ടല്ലോ അവിടെ, എന്തൊക്കെയാണ്? ഭൂതം, ഭാവി, അത് കൂടാതെ പിന്നെ കുറെ ഉണ്ടല്ലോ. ആസന്നഭൂതം, പിന്നെ ഈ ഭാഷ്യത്തിന്റെ ഡെഫിനിഷനിൽ സ്വപദാനിജ വർണ്ണ്യന്തേ എന്ന് പറഞ്ഞ പദം എന്താണ്? ഭാഷ്യം എന്നുള്ളതിന്റെ ഒരു പരിഭാഷ ഉണ്ടല്ലോ, അതിൽ സ്വപദാനിജ വർണ്ണ്യന്തേ എന്ന് പറയുന്ന ആ പദം എന്താണ്? പദം തന്നെ, പദം. അവിടെ അഭിപ്രായം എന്നുള്ള അർത്ഥത്തിലല്ല, സ്വന്തം അഭിപ്രായം പറയുക. അല്ലല്ല, പദം പദത്തെ വ്യാഖ്യാനിക്കുന്നു. താൻ പറയുന്ന, അതായത് അർത്ഥം എഴുതുക എന്ന് പറയുന്നത് എന്താണ്? അതിനുവേണ്ടി ഒരു പദം ഉപയോഗിക്കും. ആ പദത്തിന്റെ അർത്ഥം വീണ്ടും അത് വീണ്ടും അതല്ലേ ഭാഷ്യത്തെ നമ്മൾ കാണുന്നില്ലേ? ഭാഷ്യം നോക്കുമ്പോൾ കാണാം, ഒരു വാക്ക് പറഞ്ഞിട്ട് അടുത്ത് വീണ്ടും മറ്റൊരു വാക്ക് പറയും. താൻ പറഞ്ഞ പദത്തിന്റെ തന്നെ വ്യാഖ്യാനമാണ്. വേറൊരു പദം കൊണ്ടല്ല എന്ത് ചെയ്യാനോ? ഇനി പോരെങ്കിൽ ഒരു പദം കൂടെ പറയും. അതുകൊണ്ടാണ് ഭാഷയിൽ നിന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാകും. ഒരു ഒന്നിനൊരു അർത്ഥം പറഞ്ഞു, പിന്നെ ഒരു പദം കൂടെ പറഞ്ഞു, വേണ്ടി വന്ന ഒന്നുകൂടെ പറയും. അത് വ്യക്തമാക്കാനാണ്. ആ ഓരോ പദത്തിന്റെയും വ്യുത്പത്തി ആര് മനസ്സിലാക്കണം? വായിക്കുന്നയാൾ മനസ്സിലാക്കണം. ആ വ്യുത്പത്തി മനസ്സിലാക്കി അർത്ഥസ്വയം മനസ്സിലാക്കിക്കോണം. അവിടെയും പദമേ പറയത്തുള്ളൂ. സ്വപ്രധാനി വർണ്ണയന്തേന്ന് പറഞ്ഞാൽ അത് തന്നെ. ഇനി അങ്ങേറ്റം വന്നു കഴിഞ്ഞാൽ അതിന്റെ വ്യുത്പത്തി പറഞ്ഞെന്നിരിക്കും. കരോതീതി കാരക എന്നൂടെ വേണമെങ്കിൽ പറയും. അത് പറയണമെന്നില്ല, കാരണം ഇത് വേറെ വ്യാകരണം അറിയാവുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ ചില പ്രത്യേകങ്ങളുണ്ട്. പല്ലൊട്ട് പ്രത്യേകം ഏത് വ്യക്തി ഏത് കാരകത്തിലും പ്രയോഗിക്കാം. അപ്പോ അങ്ങനെ വരുന്നിടത്ത് ഇത് ഏത് എന്നാണ്? ക്രിയത അസ്മിൻ കരോതി അനേന, ഇങ്ങനെ കാരകങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെ ലുട്ട് കൃത്യം, ലുട്ടോ ബഹുളോ എന്ന് പറഞ്ഞില്ലേ, ലുട്ട് പ്രത്യേകം മറ്റും വന്നു കഴിഞ്ഞാൽ അങ്ങനെ വിഗ്രഹിച്ച് കാണിക്കും. അതിനുവേണ്ടി വിഗ്രഹം വരും, അല്ലെങ്കിൽ അതും കാണത്തില്ല. മറ്റു പദം പറഞ്ഞാൽ മതി. അല്ല, പദം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നുള്ളതല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ല. സ്വപദാനി എന്നുള്ള വാക്ക് സ്വമദാനി എന്നുള്ള അർത്ഥത്തിലാണോ എന്ന് സംശയം തോന്നി. സ്വപദാനി ലൂനഹ എന്ന് വന്നു. അതുപോലെ തന്നെ ജ്യാ വയോഹാനോ ലൂഞ്ഞ് ഛേദനേ, ഇത് സേട്ടാണോ അനട്ടാണോ? അത് ഓരോ ധാതുവിനും നോക്കും. ഇന്ന് എന്തുകൊണ്ട് ഇട്ട്? എന്തുകൊണ്ട് വന്നില്ല? ശ്രഞ്ഞ് ഏകാ ചുഗന്ധം ഇട്ട് വരത്തില്ല. ദ്രാണഹ ഗ്ലാനഹ അവിടേക്ക് എന്തുകൊണ്ട് ഇട്ട് വന്നില്ല? അതൊക്കെ അനട്ട് ധാതും. ഏ സൂത്രമായിട്ട് നിഷേധിക്കുന്നു? ഏകാച്ച് ഉപദേശേ അനുദാത്ത, അതാണ് ആദ്യം പഠിച്ചത്, അത് മറന്നു പോരുത്. ജ്യ നിഷ്ഠ വന്നു, കിത്താവുന്നു. ഇവിടെ ജ്യാ താന്നിരിക്കുമ്പോ കിത്തായോണ്ട് എന്ത് വരുന്നു? സംപ്രസാരണം വരുന്നു. സംപ്രസാരണം വന്നു കഴിഞ്ഞാൽ ജി വന്നു. ജി സംപ്രസാരണ അശപൂർവരൂപം വന്നു വരുന്നു. ജി പരത്തിലിരിക്കുന്ന തകാരത്തിന് ലാദിഭ്യ നകാരം. ഇപ്പൊ ജിന ഇപ്പൊ വരുന്നു. അടുത്ത സൂത്രം ഗ്രഹിച്ച് സംപ്രസാരണം ഹലഹ അങ്കാവയവാദ് ഹലഹ പരം യത് സംപ്രസാരണം തദന്തസ്യ ദീർഘ. ഇവിടെ ഹരിച്ച പ്രകാരം ദീർഘം വരത്തില്ല ഈക്ക്. എന്തുകൊണ്ട്? രേഭവാന്തമായിരിക്കുന്നു. ഇതൊന്നുമില്ല, ഇവിടെ ജി എന്നായിരിക്കുന്നു. സംപ്രസാരണത്തിന് ദീർഘം വിധിക്കുന്നതാണ് സൂത്രം. അംഗാവയവാദ് ഹലഹപ്പര സംപ്രസാരണം. ജി എന്നിരിക്കുന്നിടത്ത് അംഗാവയവമായ ഹല്ലായി ജകാരം, അതിന്റെ പരത്തിലിരിക്കുന്ന സംപ്രസാരണമായി ഇകാരം. ആ ഇകാരം അന്ത്യത്തിലുള്ളതിന് ദീർഘം വിധിക്കുമ്പോൾ അലവന്ത്യസ്യ പ്രകാരം ഈക്ക് ദീർഘം വരുന്നു. അംഗാവയവുമായ ഹല്ലായി ജകാരം, പരം സംപ്രസാരണമായ ഇകാരം, തദന്തമായി ജി, തസ്യ ദീർഘം അലവന്ത്യസ്യ പ്രകാരം എന്ന് വരുന്നു. ഈക്ക് വന്നിട്ട് ജി നഹ. ജി നഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജയഹാനോ വാർദ്ധക്യത്തെ പ്രാപിച്ചവൻ ജീനഹ.